ഇതേ ആശയം തന്നെ വളരെ സരളമാണ്, അർത്ഥം മനസ്സിലാക്കാൻ ഒരു പ്രയാസമുള്ളതല്ല. പക്ഷെ അദ്വൈതത്തിന്റെ ചില സിദ്ധാന്തങ്ങൾ അറിഞ്ഞിരിക്കും, അർത്ഥം മനസ്സിലാക്കണം. അത് നിങ്ങൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പുതിയതൊന്നുമില്ല. അറിവതിനാൽ അവനീ വികാരമുണ്ടെന്നും അരുളും, ഇതോർക്കിൽ അസത്യം ഉള്ളത് പോവുകയും നിരവധിയായി നിലയേറ്റ് നിൽപ്പതെല്ലാം അറിവിലും പ്രകൃതി സ്വരൂപമാകുന്നു. നേരത്തെ ഇതിലും ആദിമശക്തി എന്ന് പറഞ്ഞു, ഇവിടെ അറിവിലും പ്രകൃതി എന്ന് പറഞ്ഞു, രണ്ടും ഒന്നായി. അതാണ് രണ്ടും തമ്മിൽ മായ വനിതയിൽ നിന്ന് പുറന്നു മാറിടുന്നു. അവിടെ ഇത് തന്നെ പറയുന്നു, മായ പ്രകൃതി ഇതെല്ലാം ഒന്നാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് മായാദർശനത്തിൽ എവിടെയാ പറഞ്ഞത്? വിദ്യതേ കാമ വിദ്യതേ ബാക്കി പരം അവരോ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രകൃതി പ്രധാനം. നിങ്ങൾ പഠിച്ചതിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പഠിക്കാത്തതിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് തന്നെ, അതിനൊന്നും വ്യത്യാസമില്ല. പ്രകൃതി എന്ന് പറഞ്ഞാലും മായ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, ഈ പറയുന്ന ആശയങ്ങളൊന്നു തന്നെ. അറിവതിനാൽ അവനീ വികാരമുണ്ടെന്നരളും, ഇതോർക്കിൽ അസത്യം ഉള്ളതോർവി നിരവധിയായി നിലയിട്ട് നിൽപ്പതെല്ലാം അറിവിലും പ്രകൃതി സ്വരൂപമാകും. വളരെ കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നവരും ഒരു നിഗൂഢതകളും ഇല്ലാതെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നൊരു ശ്ലോകമാണ്. ഇതിന്റെ ആശയം ഇതിൽ തന്നെ പൂർണ്ണമാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല എന്താണെന്നറിയാൻ. അറിവതിനാൽ അവനീ വികാരം ഉണ്ടെന്നരളും, ഈ തോർക്കിൽ അസത്യം ഉള്ളത് ഉറവി നിരവധിയായി നിലയേറ്റ് നിൽപ്പതെല്ലാം അറിവിലും പ്രകൃതി സ്വരൂപമാണ്. മൂന്നും നാലും വരികളുടെ അന്യത്തിനൊന്നും ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെ അതുപോലെ പറഞ്ഞാൽ ഒന്നും രണ്ടും വരികളും അങ്ങനെ തന്നെ മനസ്സിലാക്കാന്നാലും ഒന്ന് ശാസ്ത്രീയമായി പറയാൻ വേണ്ടിയിട്ട് ചെറിയൊരു മാറ്റം വരുത്താം. അവനീ വികാരം അറിവതിനാൽ ഉണ്ടെന്ന് അരളും. അത് അറിവതിനാൽ എന്നുള്ളത് അറിയുന്നത് കൊണ്ട് നടത്തും, അതൊരു ഹേതുവാണ്. അതുകൊണ്ടാണ് അതിന് രണ്ടാമെന്ന് പറഞ്ഞത്. അവനീ വികാരം ഉണ്ടെന്നറിവി അരളും അറിവതിനാൽ. സംസ്കൃതത്തിന്റെ ശൈലിയിലാണെങ്കിൽ അങ്ങനെയും പറയാം, മലയാളത്തിലാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും മതി. എങ്ങനെ? അവനീ വികാരം അറിവതിനാൽ ഉണ്ടെന്നറിയണം. അവനീ വികാരം, അവനീയുടെ വികാരം, അവനീ പൃഥ്വി എല്ലാവരുടെ അർത്ഥമാണ്, മണ്ണിന്റെ വികാരം. വികാരം എന്ന് വെച്ചാൽ വികാരങ്ങളെന്ന് അർത്ഥമാണ്. പദ്യത്തിൽ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമ്മളതിന് ഏകദനത്തെ ബഹുദനമാക്കി പോകണം. അപ്പം മണ്ണിന്റെ വികാരങ്ങളെല്ലാം അറിവതിനാലെല്ലാം അറിയുന്നത് കൊണ്ട് ഇപ്പോ അറിയുന്നത് കൊണ്ടും പറയുന്നതുകൊണ്ടും അവിടെ ചേർത്തുകൊണ്ട് അറിയുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അവിടെ പറയുന്നു എന്നുള്ളതും വരും. ഇപ്പൊ മണ്ണിന്റെ വികാരങ്ങളെല്ലാം അറിയുന്നത് കൊണ്ടും പറയുന്നത് കൊണ്ടും അത് തന്നെ വിശദീകരിക്കാൻ ഉണ്ട്. ഉണ്ടെന്ന് അരുളും. വികാരത്തെ അറിയുന്നത് കൊണ്ട് അതിനെ ആ വികാരത്തെ എന്തെന്ന് ഉണ്ട് എന്ന് പറയുന്നു. അരുളെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? പറയുന്നു, അറിയുന്നു. ഇത് എന്താണ്? ഈ വികാരങ്ങൾ മനനിക്കെന്ന് പറഞ്ഞിരിക്കുന്നു. അവനീ വികാരങ്ങൾ ഓർക്കൽ അസത്യം, ചിന്തിക്കുകയാണെങ്കിൽ അസത്യമാണ്. ഉള്ളത് ഓർവി, ഉള്ളത് നിജസത്യം. അസത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സത്യത്തെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. സത്യം ഓർവി, അവനിയാണ്, മണ്ണാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാനമായി പറയുന്ന സിദ്ധാന്തം. അത് അദ്വൈതത്തിൽ വളരെ പ്രസിദ്ധമായൊരു സിദ്ധാന്തമാണ്. ബ്രഹ്മസൂത്രത്തിൽ ആരംഭണാധികരണം എന്ന് പറഞ്ഞ് ഒരു അധികരണം ഇത് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ്. വാചാരംഭണം വികാരോ നാമധേയം മുടത്തിയേത്യവ സത്യം. ഇത് വിമലാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അദ്വൈതമായതുകൊണ്ട് തന്നെ സ്വാമിക്ക് വളരെ പരിചയമുള്ള വിഷയമാണ്. പിന്നെ എല്ലാവരും ഇത് മിക്കവാറും നല്ല രീതിയിൽ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം ഇത് അത്ര വലിയ പിന്നെ ഈ അന്വയം എത്തണമെന്നും അത്ര വലിയ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് പതിവ് പോലെ ഡോക്ടർ ഭാസ്കരനാണ്. കഴിഞ്ഞത്ര ശ്രദ്ധിച്ചെഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും അത്ര വലിയ ശ്രദ്ധ കൊടുക്കത്തില്ല. ആശയം മനസ്സിലാവുമ്പോൾ എഴുതിപ്പോകും. പക്ഷെ പഠിക്കുന്നവർക്ക് അന്യം നിർബന്ധമാണ്. എന്നാലും കൃത്യമായി അന്യം പദാർത്ഥം ഇപ്പോൾ ഇവിടെ ഉള്ളത് ഉണ്ടെന്നരുളും സത്യം. ഇതിൻ്റെയൊക്കെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയാൽ സംഗതി ശരിക്കും പിടികിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ധാരണ വരും. മണ്ണുകൊണ്ടുണ്ടാക്കിയതെല്ലാം അത് പ്രതിമയായാലും ശരി, മൺപാത്രങ്ങളായാലും ശരി, എന്തായാലും ശരി, ഒരിടത്തും കൂടി പറയുന്നതാണ്. മൃത്യൻവികാരം അതാ സത്യം. എവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് തന്നെ കൂടിയും പറയുന്നു. മൃത്യന്റെ വികാരത്തെ കുറിച്ച് പറയുന്നു. അല്ല, ഈ ഉള്ളതെന്നൊക്കെ പറഞ്ഞ സാധാരണ മലയാളികൾക്ക് അത്ര സാധാരണ ഭാഷയിൽ പറയുന്നവരർത്ഥം സാധാരണ ആൾക്കാർ കേൾക്കുന്നവരർത്ഥം അതൊക്കെ തോന്നത്തുള്ളൂ. ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ഗൗരവമൊന്നും അവർക്ക് പിടികിട്ടത്തില്ല. സത്യം എന്ന് അദ്വൈതി പറയുന്ന അത് പിടികിട്ടത്തില്ല. അപ്പൊ ആ ഒരു സാങ്കേതികമായ ഒരു അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കാതെ ആൾക്കാർ സാധാരണ മലയാള ബുദ്ധി വ്യാഖ്യാനിച്ചാൽ പ്രശ്നം വരും. അങ്ങനെ വന്നിട്ടുണ്ട്. ഈ സാങ്കേതികമായ അർത്ഥം ഉള്ളിടത്ത് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഈ ജനങ്ങളുടെ മനസ്സിലൊരർത്ഥമുണ്ട്. ആ അർത്ഥം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ സാങ്കേതികമായ വിഷയങ്ങളുടെ അത് ചിലപ്പോൾ ശരിയാകും, വേറെ തിരിക്കും. ഇന്നലെ നിങ്ങൾ കൊണ്ടുവന്ന് കാണിച്ച നോട്ടീസിൽ എഴുതിയിരിക്കുന്ന എന്തായിരുന്നു? ശ്രീനാരായണ ദർശനവും പ്രതിരോധവും. ഇന്നലെ തന്നെ ഞാൻ പത്രത്തിലൊരു ന്യൂസ് വായിച്ചു. അപ്പം ഞാനിതാ വായിച്ചിട്ട് ചിരിച്ചു പോയി. എന്താണോ കന്നുകാലികളുടെ കുളമ്പ് രോഗവും പ്രതിരോധ മാർഗമാണ്. കന്നുകാലികളുടെ കുളമ്പ് രോഗവും പ്രതിരോധ മാർഗമാണ്. ശ്രീനാരായണ ദർശനവും പ്രതിരോധവും രണ്ടു മുമ്പിൽ നല്ല ചേർച്ചയുണ്ട്. ഇതാരായ തയ്യാറാക്കിയവരാണ്? അത് തന്നെ. ഇത് ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്ന ഇത് ഇതാണ്. അല്ലെങ്കിൽ കൊറോണയും പ്രതിരോധ മാർഗങ്ങളും എന്നൊക്കെ പറയും പോലെയാണ്. ശ്രീനാരായണ ദർശനവും ആൾക്കാരുടെ മനസ്സിലിരിപ്പ് മോശമൊന്നുമില്ല കേട്ടോ. സിദ്ധാന്തം ഒന്നും ഉണ്ടോ? എന്നാലും ശരി. അതങ്ങനെ ആയാലും ശരി. ഈ പ്രതിരോധം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സ് വരുന്ന എന്താണ്? ശ്രീനാരായണ ദർശനം സിദ്ധാന്തം തന്നെ. ആൾക്കാരുടെ മനസ്സിങ്ങനെയൊക്കെയാ പോകുന്നു. അപ്പൊ ഈ പ്രതിരോധിക്കേണ്ട ഒന്നാണ് ശ്രീനാരായണ സിദ്ധാന്തം എന്നല്ലേ വരുന്നത്. എന്നേ കൊറോണയും പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നാണ് ഇതും അത് കൊറോണ പോലെ പ്രതിരോധിക്കേണ്ട ഒരു സാധനമാണ്. പക്ഷെ മനസ്സിലിരിപ്പ് അതായിരിക്കില്ല. മനസ്സിൽ ഉദ്ദേശിക്കുന്ന എന്താണ്? ചട്ടമ്പി സ്വാമി ശ്രീനാരായണന്റെ ഗുരു എന്ന് പറയുന്നു, അത് നമുക്ക് പ്രതിരോധിക്കണം. ഇത് നമുക്ക് പ്രതിരോധിച്ചേ മതിയോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള ചില വിചാരങ്ങളായിരിക്കും മനസ്സിരിക്കും. ജീവൻ ബലി കൊടുത്തായാലും എന്ത് ചെയ്യണം? അങ്ങനെ പ്രതികരിക്കും. പിന്നെ അതുപോലെ ചില ഈ എന്താണ് ഒരു ദേവദർശനത്തെ ചിലരൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ പലരും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് വ്യാഖ്യാനിക്കും. അത് തെറ്റാണെന്ന് ഗുരുദേവ ശിഷ്യന്മാർക്ക് തോന്നണമെങ്കിൽ അത് പറയും. അവർക്ക് എന്താണോ ഇപ്പൊ ദർശനത്തെ പ്രതിരോധിക്കുകയല്ല വേണ്ടത്. ദർശനത്തെ പ്രതിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാഷയിൽ തന്നെ വേറെ അർത്ഥമായി. മനസ്സിരിക്കുന്നത് ആൾക്കാർക്ക് തോന്നത്തില്ല. മനസ്സിരിക്കുന്നത് ശരിയായ അർത്ഥം തന്നെ. ഭാഷ എപ്പോഴും സൂക്ഷിച്ചുപയോഗിക്കും. ഗുരു ദർശനത്തിന് ആരെങ്കിലും മറ്റുള്ളവർ ചെയ്യുന്നു ദുർവ്യാഖ്യാനം എന്ന് തോന്നുകയാണ്, നമുക്ക് മനസ്സിലായോ, നമ്മൾ എന്ത് ചെയ്യണം? ശരിയായി വ്യാഖ്യാനിക്കണം. അതാണ് അതിന്റെ ശരിയായി വ്യാഖ്യാനിച്ച് അപ്പൊ അതായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് പ്രതിരോധം എന്നുകൊണ്ട് പറഞ്ഞു. പക്ഷെ സാമാന്യ ജനം മനസ്സിലാക്കുന്ന അതാണ്, ഇത് കൊറോണ പോലെ പ്രതിരോധിക്കേണ്ട എന്തോ ഒരു സാധനമാണ് ദർശനം, അല്ലെങ്കിൽ കുളമ്പ് രോഗം പോലെ പ്രതിരോധ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം എന്നൊക്കെ പറയുന്ന പോലെ എന്താണോ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ശരി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് അത് പറ്റിയ രീതിയിൽ പറയണം. നേരിട്ട് പറയാം, വക്ര രീതിയിൽ പറയേണ്ട കാര്യമില്ല, വളഞ്ഞു കുളഞ്ഞൊന്നും പോകേണ്ട കാര്യമില്ല, നേരിട്ട് തന്നെ പറയാം. ഗുരുദേവന്റെ ദർശനത്തിന്റെ തനിമ അതിൽ വരുന്ന ദുർവ്യാഖ്യാനങ്ങൾ, തിരുത്തേണ്ട വ്യാഖ്യാനങ്ങൾ, ഇതൊക്കെ പറയാൻ ഗുരുവിന്റെ ശിഷ്യന്മാർക്ക് അവകാശമുണ്ട്. പക്ഷെ ഭാഷ ഉപയോഗിക്കുമ്പോൾ കഴിയുന്നതും നമ്മൾ ശരിയായ പദങ്ങൾ ഇപ്പോ നമ്മളതിന് വാസ്തവത്തിൽ ഇപ്പോൾ ഗുരുവിന്റെ ദർശനം എന്ന് പറയുന്നത് അതിനൊരു സമഗ്രത, ഒരു പൂർണ്ണതയുണ്ടെങ്കിൽ അത് അതിൽ തന്നെ നിലനിന്നുള്ളൂ. അതിന് നമ്മൾ എന്താണ് കൊറോണയെ പ്രതിരോധിക്കുമ്പോൾ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രതിരോധിക്കുന്ന എപ്പോഴും നമ്മൾ ദുർബലമാകുമ്പോഴാണ് പ്രതിരോധം വേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു അസുഖം പിടിപെടുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം ദുർബലമാകുമ്പോഴാണ് അസുഖം പിടിപെടുന്നത്. അപ്പോൾ അത് ശക്തമാണെങ്കിൽ അസുഖം പിടിപെടത്തില്ല. അതുപോലെ അതിന് പ്രത്യേകിച്ച് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ നിലനിൽക്കാൻ പ്രാപ്തിയുള്ള ഒന്നാണ് ഇന്നത്തെ കാലത്ത്. കാരണം അത് വർത്തമാന സമൂഹത്തിന് സ്വീകാര്യമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമായിട്ട് ഇതിന് ദുർവ്യാഖ്യാനം വരുന്നത് പ്രധാനമായും രാഷ്ട്രീയമാണ് എന്നാണ്. ഇവിടുത്തെ പ്രധാനമായ രണ്ട് രാഷ്ട്രീയ നിലപാടുകൾ, ഒന്ന് വലതുപക്ഷം, മറ്റൊന്ന് ഇടതുപക്ഷം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കാണ് ഗുരുവിൻ്റെ ദർശനം നീക്കുന്നത്. അപ്പോൾ വലതുപക്ഷക്കാർ ഗുരുവിൻ്റെ എന്നെ വ്യാഖ്യാനിച്ച് അവരെ പക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇടതുപക്ഷക്കാർ വ്യാഖ്യാനിച്ച് അവരെ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇപ്പോൾ അങ്ങനെയാണ്, മുമ്പ് അങ്ങനെയായിരുന്നില്ല. പഴയകാലത്ത് ഇടതുപക്ഷക്കാർ EMS ഒക്കെ പറഞ്ഞത് എനിക്ക് ശിവരി പോയി ഗുരു നാരായണ ഗുരു വലിയ ആളാണെന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ പോകത്തില്ല. അങ്ങനെയൊക്കെയാണ് EMS കാലത്ത് ഉള്ള നിലപാട്. പിന്നെ പൊക്കിയും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അടവ് നയങ്ങളാണ്. ചിലപ്പോൾ പൊക്കി പറയും, ചിലപ്പോൾ മറിച്ച് പറയും. അത് ഒന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് പ്രതികരണം ഒന്ന് ശ്രദ്ധിക്കും. ഇപ്പോൾ പ്രതികരണങ്ങൾ മോശമായി വരികയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ നിലപാട് മാറ്റും. അടവ് നയം എന്ന് പറയുന്നതാണ്, അവസരത്തിനനുസരിച്ച് പറയും. അങ്ങനെയൊക്കെയാണ് പണ്ട് ഇടതുപക്ഷം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വലതും അതിന് കാരണം എന്ന് പറഞ്ഞപ്പോൾ NSS ആൾക്കാരെ സംഘടിപ്പിച്ചു, NSS സംഘടിപ്പിച്ചു. അത് കണ്ടപ്പോൾ, കാരണം BJPയുടെ ആൾക്കാർ കൂടുതലും NSSലാണ്. അപ്പം BJP മനസ്സിലായി നമ്മളെ ഉള്ളതും പോകും, പഠിച്ചതും പോകും, പിടി അവസാനം അത് തന്നെ വന്നു. അത് വേറെ കാര്യം, ഉള്ളതും പോയി പഠിച്ചതും പോയി പിടിച്ചതും പോയി. അപ്പോൾ അവരെന്ത് ചെയ്തു, രാജഗോപാലും സുരേന്ദ്രനും എല്ലാം നിലപാട് മാറ്റി. അതുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇപ്പം നടന്നൊരു സംഭവം ഉടൽമാണിക്യ ക്ഷേത്രത്തിൽ, ഇതാണ് സാനി, എന്താണ് ആ പെൺകുട്ടിയുടെ പേര്, അൻസിയ എന്ന് പറയുന്നത് മുസ്ലിം വിശ്വാസിയായിരുന്നു. ഡാൻസ് പഠിച്ചപ്പോഴത്തേക്ക് അവരുടെ പ്രശ്നമായി. അത് ഡാൻസ് എന്ന് വെച്ചാൽ ഭരതനാട്യം. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ്. ഇപ്പം മുസ്ലിം മത വിശ്വാസികളൊക്കെ ഇന്നത്തെ ഈ ഡാൻസിലൊക്കെ ഒരുപാടുണ്ട്, നടന്മാരില്ല, മോഹൻലാൽ അല്ല മമ്മൂട്ടിയും അവർ, അതിനോടൊന്നും അവർക്കൊരു വിരോധമില്ല. പെൺകുട്ടി ഇങ്ങനെ ഡാൻസ് പഠിക്കുമ്പം അവർ പറയുന്ന എന്താണ്, കൈ എന്ന് പറയുന്നത് മൊത്തം മറയ്ക്കണം, കഴുത്ത് പുറത്ത് കാണാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഡാൻസ് കളിക്കാൻ പറ്റില്ല. ഇതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അത് അങ്ങനെയുള്ള ഡാൻസ് അനുവദിക്കുന്നത് പ്രശ്നമായി. എന്തായാലും ആ കുട്ടി ഒരു ഹിന്ദുവിന് വിവാഹം കഴിച്ചാൽ ആ മുസ്ലിങ്ങളെ വിവാഹം കഴിക്കാൻ പ്രയാസമാണ്. ഡാൻസുമായിട്ട് മുമ്പോട്ട് പോയി, എന്നിട്ട് അത് പ്രഖ്യാപിച്ച് എനിക്ക് മതമില്ല. പക്ഷെ ഉടൽ മാണിക്യ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ എന്താണ് അവർ പറയുന്നത്, അവിടെ കയറ്റാൻ പറ്റില്ല, അവിടെ ഹിന്ദുമത വിശ്വാസികളെ അല്ലാതെ ആരെയും അവിടെ കയറ്റത്തില്ല. അപ്പോൾ ഇവിടുത്തെ VHP സംഘപരിവാർ അവർ പറഞ്ഞ് കയറ്റാം, ഞങ്ങളതിനെല്ലാം അനുകൂലിക്കുന്നു. കാരണം കേരളത്തിലെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അത് ഭരിക്കുന്നതിന് കൂടുതലും ഇടതുപക്ഷക്കാരനാണ്. അതുകൊണ്ട് അവർക്കെതിരായ ഒരു നിലപാടെടുക്കുക. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ പുരോഗമനവാദികളാണ് എന്ന് മലയാളികളെ ബോധ്യപ്പെടുത്താനൊക്കെ വേണ്ടി അവരങ്ങനെ ഒരു നിലപാട്. അത് അപ്പോഴാണ് വരുന്നത് ഇണ്ടാ സമ്മേളനം. എന്താണ് വിശ്വഹിന്ദു പരിഷത്ത് ആൾ ഇന്ത്യ ലോക വിശ്വഹിന്ദു പരിഷത്ത് പറഞ്ഞ പരിഷത്തിൽ എന്താണ് അങ്ങനെ സമ്മതിക്കില്ല. കേരളത്തിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് വിശ്വഹിന്ദു പരിഷത്തിന്റെ അഭിപ്രായം. ഹിന്ദു അല്ലെങ്കിൽ അമ്പലത്തിനകത്ത് കയറ്റാൻ പാടില്ല. ഇവിടെ പറഞ്ഞവരാരായി? ശശിയായി. ഇന്നത്തെ ഭാഷ പറഞ്ഞു ഇവിടുത്തെ വിശ്വഹിന്ദു എന്റെ വാക്കിനൊരു വില ഇല്ലാതെ അവിടുത്തെ വിശ്വഹിന്ദു പറഞ്ഞു അത് പറ്റത്തിട്ട് ഞാൻ അഭിപ്രായങ്ങൾ പോകുന്നു. അപ്പോ അതിന് ഈ അമ്പലക്കാർ പറയുന്ന എന്താണോ എന്താ ഒരു ന്യായം പറയുന്നു, ഒരു അവർ പറഞ്ഞ് ഞാൻ മുസ്ലിം അല്ലെന്ന് പറഞ്ഞു എന്തായാലും അതെന്ന് പറഞ്ഞു എനിക്ക് മതമില്ലെന്ന്. അപ്പൊ മതമില്ലാത്തവർ അമ്പലത്തിൽ കയറാമോ പരിപാടി അവതരിപ്പിക്കാമെന്നുള്ളതാണ് അടുത്ത് വരുന്ന പ്രശ്നം. അപ്പൊ ഇവര് പറയുന്ന എന്താണോ, അവര് പറയുന്നത് ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ്. ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പൊ ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമെന്ന് പറയുമ്പോ അവരെന്താ പറയുന്നത്, ഈ ഭരണസമിതി ഇടതുപക്ഷക്കാരാണ് ഇപ്പൊ ശരിക്കും ഭരിക്കുന്നത്. അപ്പോ ഇതിന് പരിഹാരം എങ്ങനെ ഉണ്ടാവും? ക്ഷേത്രാചാരങ്ങൾ പരിഷ്കരിക്കും. ഗുരു പറഞ്ഞ അതാണോ? ഗുരു പറഞ്ഞതും കാണിച്ചു കൊടുത്തതും അതാണ്. ക്ഷേത്രാചാരങ്ങൾ പരിഷ്കരിച്ചു, അതാണ് ഗുരു ചെയ്ത ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇതാണ്, ഇത് ആര് പറയണം? ക്ഷേത്രാചാരങ്ങൾ പരിഷ്കരിക്കണമെന്ന് ആര് പറയണം? ആരാ പറയണം? ശിവരീല സ്വാമി ആര് പറയണം? വേറെ ആര് പറയണം? അവര് പറയുന്നു ക്ഷേത്രാചാരങ്ങൾ പരിഷ്കരിക്കണം, കാലോചിതമായി പരിഷ്കരിക്കണം. എന്തുകൊണ്ട്? ഗുരു അതാണ് പഠിപ്പിച്ചത്. ധൈര്യമായിട്ട് പറയാം. ഈ അവര് പറയും ഗുരു ഹിന്ദു തന്നെ, എന്തുകൊണ്ട് ക്ഷേത്രം പ്രതിഷ്ഠിച്ചു, ദേവതാസ്തുതികൾ എഴുതി. ശരി, സമ്മതിച്ചു കൊടുക്കാം, അതൊക്കെ ഗുരു ചെയ്തു. പക്ഷെ ഗുരു എന്ത് ചെയ്തു? ക്ഷേത്രാചാരങ്ങളെ അടിമുടി പരിഷ്കരിച്ചു. ഈ ക്ഷേത്രാചാരങ്ങളിൽ ഗുരു നിർബന്ധമായി പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ് ഒരേ ഒരു കാര്യമേ ക്ഷേത്രാചാരത്തിൽ ഗുരു പറഞ്ഞിട്ടുള്ളൂ, നിർബന്ധമായി പറഞ്ഞത്? ഏതാണ്? പൊളിക്കുക. ഇത്രയേ ഉള്ളൂ ക്ഷേത്രാചാരം. അപ്പൊ ഈ അമ്പലത്തിൽ ചെല്ലുന്നവരൊക്കെ കുളിച്ചിട്ടാ വരുന്നതെന്നറിയാമല്ല, യന്ത്രം വല്ലതും ഉണ്ടോ? അപ്പൊ ഈ ആചാരങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ? ഇതവരെങ്ങനെയാണ്? പിന്നെന്താ ഈ ക്ഷേത്രാചാരം എന്ന് പറയുന്നത്? അപ്പൊ ക്ഷേത്രാചാരം എന്ന് പറയുന്നത് പരിഷ്കരിക്കേണ്ടതാണ്. അത് പരിഷ്കരിക്കേണ്ടതാണെന്ന് ശരിക്കും ഇങ്ങനെയുള്ള ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ശിവരീയിലെ സ്വാമിമാരാണ് പറയേണ്ടത്. ഗുരുവിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച്, കാരണം കേരളം മാറിയത് ഗുരുവിന്റെ കാഴ്ചപ്പാട് അനുസരിച്ചാ ഇത്രയും മാറ്റങ്ങൾ വന്നിട്ട്. ഗുരു ഈ പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയത് കൊണ്ടാണ്. അതിന് ഗുരുവിന്റേതായ ഒരു രീതി സ്വീകരിച്ചു. ചാടിക്കേറി പരിഷ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഗുരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചു, അവിടെ പരിഷ്കരിച്ചു. അത് ഗുരു പ്രത്യേകം പറഞ്ഞത് കുളിച്ച് ശുദ്ധിയായി വരണം, വൃത്തിയായി വരണം, ഇത്രയേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ. അതീ കഴിഞ്ഞ് വലിയ ക്ഷേത്രാചാരങ്ങൾക്ക് ഇന്ന് യാതൊരു പ്രസക്തി. പിന്നെ എന്താണ് പൂജ തുടങ്ങിയ കാര്യങ്ങൾ, അതും ഗുരു പരിഷ്കരിച്ചു. അതും ഗുരു പരിഷ്കരിച്ചു. അതിനേറ്റവും നല്ല ഏറ്റവും നല്ല ഉദാഹരണം തന്നെ ശാരദാ പ്രതിഷ്ഠ എന്ന് പറയുന്നു. ശാരദാ പ്രതിഷ്ഠയ്ക്ക് എത്ര വാദല. അങ്ങനെ രണ്ടു വാദനം വെച്ചു, രണ്ടു വാദനം വെച്ച് ശിഷ്യന്മാരെന്ത് ചെയ്തു? ഓരോന്നും അടച്ചു. കാരണം ഈ അടച്ചാലേ ഇവരുടെ ബിസിനസ് നടക്കത്തുള്ളൂ. അകത്തെന്താ ചെയ്യുന്നു എന്നുള്ള രണ്ടു വാദനം തുറന്നു വെച്ചല്ലോ. പക്ഷെ വടക്കേന്ത്യയിലൊക്കെ അങ്ങനെയുള്ള അമ്പലങ്ങളുണ്ട് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ ഈ പൂജാരിക്ക് അകത്ത് കയറിയുള്ള പരിപാടികൾ ഇവിടുത്തെ കേരളത്തിലെ പോലെ ഇല്ല. അതുകൊണ്ട് ഒരുപാട് അമ്പലങ്ങളുണ്ട്, രണ്ട് വാതിലുള്ള. ഒരു വാതിലൂടെ കയറുന്നു, വേറെ വാതിലൂടെ ഇറങ്ങുന്നു. കാരണം അവിടെ ചെല്ലുന്നവർ പൂജിക്കുന്നു, ചെല്ലുന്നവർ പൂജിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും അവിടെ ആളുകൾ കുറവൊന്നും വന്നിട്ടോ? കേരളത്തിൽ എന്തുകൊണ്ട് ആൾക്കാർ ഗുരുവിന്റെ അമ്പലങ്ങളിലെങ്കിലും ഈ വരുന്ന ആൾക്കാരെ കൊണ്ട് പൂജിപ്പിച്ചുകൂടെ, പൂജ നടത്തിക്കൂടെ? വടക്കേ ഇന്ത്യയിലെ പോലെ എന്താ കുഴപ്പം എന്ന് വിചാരിച്ചാൽ അവിടെ അന്ധവിശ്വാസങ്ങൾ കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ ഒരു അന്ധവിശ്വാസം കുറഞ്ഞു. അവരുടെ പൂജാരിമാർക്ക് അങ്ങനെ പൂജിക്കണമെങ്കിൽ അവർക്ക് പ്രത്യേക ഒരു സമയമുണ്ട്, ആ സമയം അവർ പൂജിക്കുന്നു. ബാക്കിയുള്ള സമയത്തെല്ലാം ജനങ്ങൾ തന്നെ പൂജിക്കുന്നു. അവർക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് കൈ നീട്ടാം, അതിന് തടസ്സമൊന്നുമില്ല. കൈ നീട്ടും, ചിലപ്പോൾ നീട്ടാത്തതുമുണ്ട്. അവിടെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും. അപ്പൊ ഇതാണ് ഒരു ഇവിടെ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു പരിഷ്കാരം എന്ന് പറയുന്നത്. ഒരുപാട് പരിഷ്കാരം ഉണ്ടെന്നാണ്. ക്ഷേത്ര ആചാരങ്ങൾ പരിഷ്കരിക്കണം. അങ്ങനെ പരിഷ്കരിക്കാതിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഈ കേരളത്തിൽ ഇതെന്തെങ്കിലും മാറ്റങ്ങൾ, ഇന്നിവർ ഹിന്ദുക്കളെന്ന് പറയുന്നവരുടെ ഇടയിൽ വന്ന ഈ മാറ്റങ്ങളെല്ലാം ഗുരു ഒരാൾ കൊണ്ടുവന്നേ. ഒരു ജീവിതകാലത്ത് തുടങ്ങി വെച്ച് ജീവിതകാലത്ത് തന്നെ ആ മാറ്റങ്ങൾ വരും. ഇപ്പോ ക്ഷേത്രാചാരങ്ങളെ മുറുകെ പിടിക്കുകയല്ല, അതുകൊണ്ട് അവര് എന്താണ് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി ഇറക്കി കയറണമെന്നുള്ള അല്ല പറയുന്നത്. അവിടെ ഒരു ക്ഷേത്രകല അത് അവതരിപ്പിക്കും. അവനെന്താ കുഴപ്പം? ക്ഷേത്രകലയാണെങ്കിൽ അവതരിപ്പിക്കും. ഒരു അതിനവിടെ ഇരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. കയറുന്നവരെല്ലാം വിശ്വാസികളും അല്ല, അമ്പലത്തിൽ കയറുന്നവരൊക്കെ വിശ്വാസികളാണ്. വിശ്വാസത്തെ അളക്കാൻ വല്ല കഴിയുണ്ടോ? എന്തെങ്കിലും ഉപകരണമുണ്ടോ? എത്ര വിശ്വാസമുണ്ടെന്നില്ല. ശബരിമല പോലും വിശ്വാസമില്ലാത്ത എത്ര പേരുണ്ട്. അപ്പൊ ഈ പഴയ മാമോനുകളിലൊക്കെ പിടിച്ച് അതൊക്കെ ചെയ്യും. ശബരിമല എന്തെല്ലാം പരിഷ്കാരം വരുത്തി? കാശിന് വേണ്ടിയിട്ടും ആളെക്കൂട്ടാൻ വേണ്ടി. ആളെക്കൂട്ടാന്ന് വെച്ചാൽ കാശിന് വേണ്ടി. ആവശ്യമില്ലാത്തുള്ള മാമോനുകളെ അവർ പിടിച്ച്. അത് ഈ ക്ഷേത്രങ്ങളുടെ ഈ പരിഷ്കാരം ഇപ്പം നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ക്ഷേത്ര ഭരണാധികാരികളും തന്ത്രിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ്. രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അവർ പരിഷ്കരിക്കും. തന്ത്രിക്ക് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ തന്ത്രി പറയും പറ്റത്തില്ല. അമ്പല കമ്മിറ്റിക്ക് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ അവർ സമ്മതിക്കരുത്. ഈ രണ്ടു കൂട്ടരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് പരിഷ്കാരം വേണമെന്ന് നേരിടും. വരുമാനം കൂടണമെന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ തട്ടിപ്പ്. അപ്പോ ക്ഷേത്ര ആചാരങ്ങളെ പരിഷ്കരിക്കുക, ആചാര പരിഷ്കരണം അതാണ്. അപ്പൊ അതൊരു വിഷയമാണ്. അപ്പോ ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രസക്തമായി ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ ഗുരുദേവന്റെ ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്നുമുണ്ട്. അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. എന്നാ ചട്ടമ്പിസ്വാമിയാണോ ഗുരു, നാരായണ ഗുരുവാണോ, ഇതൊക്കെ ഇന്ന് ചർച്ച ചെയ്തിട്ട് ആർക്കും ഇതുകൊണ്ട് എന്താ കാര്യം? ഇതിലൊക്കെ എന്താ അർത്ഥശൂന്യമായ കാര്യങ്ങളൊക്കെ? ജനങ്ങൾക്കൊക്കെ ഇതിലൊക്കെ എന്താ താല്പര്യം? ചില വളരെ സങ്കുചിതമായ ജാതി മനസ്ഥിതി ഉള്ളവർക്കാണ് ഈ രണ്ടു ഭാഗത്തു നിന്നും വാദിക്കുന്നത്. അനുപ്രകാരം ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു പ്രസക്തി മൂല്യമുള്ള വാർത്തകളല്ല. പിന്നെ വേറെ എന്താ പ്രതിരോധിക്കുന്നത്? ശരിയായ രീതിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം എന്താണ് മറുപടി പറയേണ്ടത്? ഇതിനൊക്കെയാണ് ഇന്ന് ഈ ഇടതുപക്ഷത്തിന്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ EMS ഗാനമൊക്കെ പോയി. പിണറായിയുടെ ഗാനം വന്നപ്പം അത്തരം കടംപിടുത്തങ്ങളൊന്നും ഇല്ല. കാരണം EMS കാലത്ത് ഇടതുപക്ഷം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന കോൺഗ്രസിനോടായിരുന്നു. അപ്പോൾ അവരുടെ നയങ്ങൾക്കെതിരായി പറയുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ ക്ഷേത്രങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലിച്ചിരുന്നവരും എല്ലാ മതങ്ങളുമായിട്ടും അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നവരുമായിരുന്നു. അപ്പോൾ അന്ന് എന്താണ് ദൈവത്തിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് വലിയ ഭയങ്കര വിഷയമായിരുന്നു. അത് കഴിഞ്ഞ് അവരെ മാറ്റിയിട്ട് ബി ജെ പി റോളെടുത്ത് കഴിഞ്ഞപ്പം ബി ജെ പിക്ക് ഒപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തേ പറ്റൂന്നായി. ഇപ്പൊ പിണറായിയുടെ കാലത്ത് വന്ന് മാറ്റാവുക, അതൊരു വിഷയമില്ല. കാരണം അവിടെ മതത്തിന്റെ പേരിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കും കുറച്ചതൊക്കെ ആകാം. പിന്നെ അവരുടെ മത കാഴ്ചപ്പാടിന് എതിരായ ഒരു മത കാഴ്ചപ്പാട് സ്വീകരിക്കണമെന്നുള്ള രീതിയാണ്. ഇങ്ങനെയാണ് ഇവര് ഇങ്ങനെയാണ് അടവ് നയങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗുരുദേവൻ പറഞ്ഞതിന് എതിരായി ഇവരാരെങ്കിലും വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആരായാലും ശരി, ഗുരുദേവൻ നടുക്ക് തന്നെ നിന്നോട്ടെ, നടുന്നില്ല. അതാണല്ലോ ഗുരുദേവന്റെ പക്ഷം. ഗുരുദേവനെ ഇടതുപക്ഷത്തേക്കും കൊണ്ടുപോകണ്ട, വലതുപക്ഷത്തേക്കും കൊണ്ടുപോകണ്ട, നടുക്ക് തന്നെ നിൽക്കട്ടെ. അപ്പൊ ഇത് ശരിയല്ല എന്ന് പറയുക എന്നുള്ളതാണ്, അതായിരിക്കും ഒരു പക്ഷെ ഉദ്ദേശിച്ചത്. അപ്പൊ അത് ശരിയായി വ്യാഖ്യാനിക്കുക. ഇങ്ങനല്ല ഉദ്ധരിച്ചിരിക്കുന്നത്. പിന്നെ അവര് പിന്നെ പ്രധാനമായും ഇടതുപക്ഷം അവിടെ ഇപ്പോ ഈ അടുത്ത കാലത്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അവര് ആത്മീയത അതിനെ അംഗീകരിക്കുന്നവരല്ല. ഇന്നും ഒരടവ് നയം എന്നുള്ളതിനൊക്കെ അതിനൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും സിദ്ധാന്തപരമായി അവർ അംഗീകരിക്കുന്നവരാണ്. ഇനി മറുവശത്ത് വലതുപക്ഷത്തിലും ഇതേ കാഴ്ചപ്പാടുള്ളവരുണ്ട്. യുക്തിവാദികളും നിരീശ്വരവാദികളും ഉണ്ട്. അവർക്കും ഈശ്വര വിശ്വാസത്തിനെയൊക്കെ അംഗീകരിക്കണമെന്ന് അവർക്കും നിർബന്ധമുണ്ട്. ബി ജെ പിക്കാർക്കും ആർ എസ് എസ് ഉണ്ടോ നിർബന്ധമുള്ള കാര്യമുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം എന്താണ് ഈശ്വര വിശ്വാസികളായിരിക്കും. പിന്നെ അവർക്ക് നിർബന്ധം അതിലൊക്കെ ഈ രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ്. അവരവർക്ക് ഇഷ്ടമുള്ള നിലപാട് സ്വീകരിക്കാമെന്നാണ് ഇന്ന് രണ്ടു കൂട്ടരും പറയുന്നത്. ആ തെയ്യം അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രചാരകരായി മാറിയിരിക്കുന്നവരാണ്. അത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് ആത്മീയതയിൽ മറ്റവർ കയറി പിടിക്കുന്നു. ആത്മീയതയെ പിടിച്ചപ്പോഴാണ് അവർ മുന്നോട്ട് വന്നത്. ഇവര് ആദ്യം ഇങ്ങനെ കർശനമായി ഇതിനേക്ക് എതിർത്ത് നിന്ന് വന്ന് വന്ന് വന്ന് എന്തായി, വെറും 20 മെമ്പർമാർ മാത്രമുള്ള ഒരു ചെറിയ ഭൂപ്രദേശത്ത് ഒതുങ്ങിപ്പോയി. അപ്പോ അവർക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. അപ്പോ മറ്റവർ എന്തുകൊണ്ടാണോ വളർന്നത് അത് തന്നെ നമുക്കും വേണം. എന്താണ് ആത്മീയതയും ദൈവവിശ്വാസവും ഒക്കെ അതിനൊക്കെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവർ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഞങ്ങളും നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അവരങ്ങനെ ശ്രമിക്കുന്നു. പിന്നെ വേറെ ചില ആൾക്കാർക്ക് മനസ്സിലാക്കാത്ത ഉദാരീകരണം, നവ ലിബറലിസം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ എതിർക്കും. ആൾക്കാർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരോട് യോജിക്കും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഈ അപ്പൊ ഈ രണ്ടു കൂട്ടരും എന്ത് ചെയ്യും? ഇപ്പൊ അവര് പറയും പിന്നെ എന്താണ് ഗുരു ഹിന്ദുവാണ്, ശരി ഹിന്ദുവാണ്, പക്ഷെ ഹിന്ദു ഗുരുവിന്റെ പരിഷ്കരണങ്ങൾ അത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറുണ്ട്. അത് പറയും പറയും അതിനെക്കുറിച്ച് അവർക്ക് ഏറ്റവും പ്രധാനമായ ഒരു വിഷയം കിടക്കുന്ന അതാണ്. ഗുരു നടത്തിയ പരിഷ്കരണങ്ങളൊന്നും തന്നെ ഹിന്ദുക്കളുടെ ആചാരം, ഹിന്ദുക്കളുടെ വിശ്വാസം, അതിലൊക്കെ ഗുരു വരുത്തിയ പരിഷ്കരണങ്ങൾ അത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറേയല്ല. അവിടെയാണ് പ്രശ്നം. അതാണ് തുറന്നു കാണിച്ചു കൊടുക്കേണ്ട കാര്യം. അതാണ് ഗുരു നടത്തിയ പരിഷ്കരണം അനുസരിച്ചാണെങ്കിൽ ഈ പറയുന്നതാണ് അമ്പലത്തിൽ കയറാം. കാരണം ആചാരം പരിഷ്കരിച്ചാൽ മതി. ശുചിത്വം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ കയറാം. എന്താ പ്രശ്നം? കടുത്ത യുക്തിവാദിയായിരുന്നു സി കേശവൻ. ആ സി കേശവനോട് സന്യാസം സ്വീകരിക്കാമെന്ന് ചോദിച്ച ആളാണ് ഗുരുദേവൻ പറഞ്ഞുകൊണ്ട് തന്നെ. ഒരമ്പലം നശിച്ചാല് അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന് പറഞ്ഞാലാണ് ആ കേശവനോട് ചോദിച്ചത് സന്യാസിയാകാമെന്ന്. അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാടെന്താ? ഇനി സഹോദരനയ്യപ്പനും ഇനി സന്യാസിയായ കുഴപ്പമില്ലാന്നുണ്ടായിരുന്നു. സഹോദരനയ്യപ്പനും കടുത്ത യുക്തിവാദിയായിരുന്നു. പിന്നെ ഗുരു എന്റെ കുറ്റിപ്പുഴ കൃഷ്ണമുള്ള അല്ലേ ഗുരുവിനോടൊപ്പം കടുത്ത യുക്തിവാദിയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ളവരെയൊക്കെ എന്താണ് യുക്തിവാദി എന്ന് വെച്ചാൽ ഫലത്തിൽ അവർക്ക് നിരീശ്വരവാദികളാണ് ഇവരെല്ലാം. പിന്നെ സഹോദരനയ്യപ്പന് അവസാനം ഒരു മാറ്റം വന്നു. എന്നാലും ഈ മതത്തിലെ ഈ കൊള്ളരുതായ്മയാണ്. അവരാരും അംഗീകരിച്ചില്ല. അപ്പൊ ഈ പ്രധാന ഗുരുവിന്റെ പ്രധാന അനുയായികളാണ് ഇവരൊക്കെ. അതേസമയം കടുത്ത വിശ്വാസികളായിട്ടുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോ ബ്രിട്ടീഷ് ഒരു പാർലമെന്റിലെ ഒരു പാർലമെന്റേറിയൻ ഒരാളുണ്ടായിരുന്നു ബ്രാഡ്ലി. സഹോദരനയ്യപ്പൻ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ ആരാധകനായിരുന്നു. ബ്രാഡ്ലിയുടെ അയാളൊരു നിരീശ്വരവാദി യുക്തിവാദിയായിരുന്നു. ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ എലക്ട് ചെയ്തിട്ടും പുള്ളിയെ മെമ്പറാക്കിയില്ല. പലതവണ പാർലമെന്റിൽ നിന്ന് പുള്ളിയെ കസേരയിലെടുത്ത് പുറത്തു കൊണ്ടുപോയി. പുള്ളി ഇറങ്ങിപ്പോകാത്തതുകൊണ്ട് ദൈവം അവസാനം പുള്ളി അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ബ്രാഡ്ലിയുടെ അനുയായിയാണ് സഹോദരനയ്യപ്പൻ. ആ സഹോദരനയ്യപ്പന്റെ എഴുത്ത് അന്ന് വളരെ ഗൗരവമായി പഠിച്ച ആളാണ് ജവഹർലാൽ നെഹ്റു. അതിന് വലിയ പ്രാധാന്യം കൊടുത്താലോ. ആ സഹോദരനയ്യപ്പൻ എന്താണോ അവസാന കാലം വരെ ഗുരുവിനോടൊപ്പം നിന്നയാളാണ്. അപ്പൊ അതും ഗുരു ഉൾക്കൊണ്ട ആളാണ്. അപ്പൊ ഇതെല്ലാം കണക്കാക്കണം. ആ അയ്യപ്പനാണ് പറഞ്ഞത് നിങ്ങൾ ദേവി ചെയ്ത് ഗുരുവിനെ ഒരു മുത്തപ്പനാക്കരുതെന്ന്. ഇതേ സഹോദരനയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജനങ്ങൾ സാമാന്യ ജനങ്ങൾ ഗുരുവിനെ ദൈവമായി വിശ്വസിക്കുന്നു ആരാധിക്കുന്നു. അത് ആരും പ്രത്യേകിച്ച് അവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. അവരുടെ മനസ്സിൽ അങ്ങനെ വന്നു ചേരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് പക്ഷെ ഗുരു ഭാവിയിൽ അറിയപ്പെടുന്നത് ആ രീതിയിലായിരിക്കില്ല. ഗുരു ഭാവിയിൽ അറിയപ്പെടുന്നത് ഒരു ദൈവമായിട്ടൊന്നും ആയിരിക്കില്ല. അതറിയപ്പെടുന്നത് ഗുരു ലോകത്തിന് കൊടുത്ത സന്ദേശങ്ങളും ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെയും പേരിൽ തന്നെയായിരിക്കും. കാരണം എന്തുകൊണ്ട്? മനുഷ്യൻ പഠിക്കുന്ന എപ്പോഴും എന്താണോ മനുഷ്യന്റെ പൂർവ്വ ചരിത്രത്തെയും അതിൽ വന്ന മാറ്റങ്ങളെയും സംബന്ധിച്ചാണ്. ദൈവങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു, മുമ്പും ഉണ്ടായിരുന്നു. എത്ര ദൈവങ്ങളുണ്ടായിരുന്നു ഗുരു ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ? എത്ര ദൈവങ്ങളുണ്ടായിരുന്നു? ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊന്നും ഗുരുവിന്റെ അംഗീകാരം കിട്ടിയില്ല. അത് മനസ്സിലാവും. ചട്ടമ്പിസ്വാമി, ആ ചട്ടമ്പിസ്വാമിയുടെ അനുയായികൾ വിശ്വാസികൾ ചട്ടമ്പിസ്വാമി ദൈവമായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ ഗുരുവിന്റെ അംഗീകാരം സമൂഹത്തിന് കിട്ടിയില്ല. അപ്പൊ ഒരാൾ ദൈവമാകുന്നത് കൊണ്ടല്ല സമൂഹം അംഗീകരിക്കുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ്. അതാണ് ഏറ്റവും പ്രധാനമായത്. അത് കാലോചിതമാണോ ഭാവിയിലേക്ക് അത് ഉപകരിക്കുന്നതാണോ അത് നോക്കിയിട്ടാണ് സമൂഹത്തിന് പിന്നെ അംഗീകാരം വരുന്നത്. ഗുരു ജീവിച്ചിരുന്ന കാലത്ത് വളരെ പ്രഗത്ഭന്മാരായ സന്യാസിമാർ, ഒരുപാട് ആരാധകരുള്ള സന്യാസിമാരുണ്ടാണ്. അതിലൊരാളും കൊട്ടാരക്കര സച്ചിദാനന്ദ സദാനന്ദ സ്വാമി. അദ്ദേഹത്തിന് തമിഴ്നാട്ടിലും മറ്റും വളരെ വിപുലമായ ആരാധകരുണ്ടായിരുന്നു. അന്ന് തിരുവിതാംകൂർ രാജാവ് പോലും ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ശരിക്കും. എന്തിന്? തക്കാട്ട് അയ്യാസാണ് തിരുവിതാംകൂർ രാജകുമാരന്റെ ഗുരുവായിരുന്നു, ശിഷ്യരായിരുന്നു അവരുടെ. അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു, യോഗികളും ജ്ഞാനികളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും എന്താണ്, അവരേക്ക് ഇന്ന് മിക്കവാറും ലോകം മറഞ്ഞതുപോലെ മറന്നതുപോലെയായി അവരായിരുന്നു. ഇപ്പൊ പ്രവർത്തനം കൊണ്ടാണ് ആ ഇത് വന്നത്. പ്രവർത്തനവും പ്രവർത്തനം മാത്രമല്ല, ഗുരുവിന്റെ പ്രത്യേകിച്ച് ഗുരുവിന്റെ സന്ദേശവും. അപ്പോൾ ഭാവിയിൽ ഗുരു അറിയപ്പെടുന്ന അതിന്റെ പേരിലായിരിക്കും, അല്ലാതെ ഒരു ദൈവം എന്നുള്ള പേരിലായിരിക്കില്ല. അപ്പൊ നിങ്ങൾ ഗുരു മന്ദിരം എന്നുള്ള ഗുരു ക്ഷേത്രമാക്കി എന്ന് പറയുന്ന വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അത് മന്ദിരമായിരുന്നാലും ക്ഷേത്രമായിരുന്നാലും ഒക്കെ സംഗതി ഒന്ന് തന്നെ. പക്ഷെ ഗുരുവിന്റെ ആശയങ്ങളെന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് സമൂഹത്തിന് സ്വീകാര്യമായ കാര്യം, അത് ആശയങ്ങൾക്ക് സമൂഹത്തിൽ പ്രസക്തി ഉള്ളിടത്തോളം കാലം ഗുരുവിനെ എല്ലാവരും അംഗീകരിക്കും. പിന്നെ ഗുരുവിന്റെ പ്രവർത്തനം, ആശയങ്ങൾ മാത്രമല്ല ഗുരുവിന്റെ അന്നത്തെ ആ പ്രവർത്തനങ്ങൾ, അത് കേരളത്തില് വളരെ വലിയൊരു മാറ്റമാണ് വരുത്തിയത്. അതിന്റെ ഭാഗമാണ് ക്ഷേത്രപ്രദക്ഷിണം മറ്റു കാര്യങ്ങളുമില്ല. അപ്പൊ അതിന്റെ ഗുരു മുന്നോട്ട് വെച്ച ഒന്നാണ് ഈ ക്ഷേത്ര ആചാര പരിഷ്കരണം എന്ന് പറയുന്നത്. ആചാര പരിഷ്കരണത്തിന്റെ രീതി വരുമ്പോഴത്തേക്ക് ഇതൊക്കെ തുറന്നു പറയേണ്ട കാര്യങ്ങളാണ്, അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. മുന്നോട്ട് വരികയും വിവിധ ആശയങ്ങളെയും സന്ദേശങ്ങളെയും മാറ്റുകയും ചെയ്തായിരുന്നു. ഒരു 3 കൊല്ലം കഴിയുമ്പോൾ ഗുരു എന്നുള്ള ദൈവത്തിന്റെ ഗുരു എന്ന് പറയുന്ന സഹോദരനായിപ്പം പറഞ്ഞ പോലെ മുത്തപ്പൻ, മുത്തപ്പനായിരിക്കും. സഹോദരനായിപ്പം കണ്ടതാണ്, സഹോദരനായിപ്പം വളരെ ദീർഘവീക്ഷണമുള്ള ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്ന ആദ്യം ഇന്ത്യയിൽ കൊണ്ടുവരുന്ന സഹോദരനായിപ്പനാണ്. ഒരുപാട് കാര്യങ്ങളുടെ ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു. അത് കാരണം എന്താണ്, അന്നത്തെ നല്ല വിദ്യാഭ്യാസം കിട്ടി. നല്ലൊരു വിദ്യാഭ്യാസം കിട്ടി, അതുകൊണ്ടാണ് സഹോദരനായിപ്പന് അങ്ങനെ ഒരു വലിയ കാഴ്ചപ്പാടുണ്ടാക്കാൻ പറ്റും. എന്നാൽ മരണം വരെയും ഗുരുവിനോട് അത്യധികമായ ആദരവ് പുലർത്തിയിരുന്ന ആളുമാണ്, അതും ഓർക്കും. ഈ കപടഭക്തനായിരുന്നില്ല. തൃപ്പാദങ്ങൾ തിരുവടികളെന്ന് നാഴിക 100 വട്ടം പറയും. എന്നാൽ ഗുരു പറഞ്ഞതിനോടൊന്നും യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു കിടക്കുകയും ചെയ്യുന്ന ആ രീതി ആയിരുന്നില്ല. അതൊന്നും ആയിരുന്നില്ല, അതൊക്കെ പഴയ ശൈലിയാണ്. ഈ തൃപ്പാദങ്ങളെന്ന് പറയുന്നത് നിങ്ങള് പിന്നെ ഈഴവ മെമ്മോറിയലെടുത്ത് വായിച്ചു നോക്കണം. ഈ ഈഴവ മെമ്മോറിയലിൽ എത്ര തവണയാണ് തൃപ്പാദങ്ങൾ തൃപ്പാദങ്ങൾ തൃപ്പാദങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? ആരെയാണ് ആരെയാണ്? തിരുവിതാംകൂർ രാജാവിന്. അന്ന് തിരുവിതാംകൂർ രാജാവിന് ഈഴവരെ വിളിച്ചിരുന്നാണ് എന്തോന്ന് തൃപ്പാദങ്ങൾ. അപ്പൊ പിന്നെ ഗുരുവിനെ വിളിക്കുന്നതിന് വല്ല അതിശയമുണ്ട്? അങ്ങനെ പറഞ്ഞു നിരന്തരം തൃപ്പാദങ്ങൾ തൃപ്പാദങ്ങൾ തൃപ്പാദങ്ങൾ എന്ന് കുനിഞ്ഞു കുനിഞ്ഞു കുനിഞ്ഞു പറഞ്ഞു. അവിടെ കനിവുണ്ടാവണം, തിരുവള്ളം ഉണ്ടാവും. ഒരു വള്ളവും ഒരു തിരുവള്ളവും ഉണ്ടായില്ല, ഒന്നും സംഭവിച്ചൊന്നുമില്ല. എന്താണ്, ഈഴവർക്ക് ഒരു ജോലി കൊടുക്കണം, ഇത്രയേ ഉള്ളൂ. ചെറിയ ആവശ്യമാണ്, ആരുമില്ല സർക്കാർ സർവീസ് അതിനു വേണ്ടിയിട്ടാണ്. അത് ഇങ്ങനെ കാരണം അന്നത് പറഞ്ഞേ പറ്റൂ. അന്ന് അന്നത്തെ ഒരു ഇതാണ് അടിമത്തം എന്ന് പറയുന്ന, അടിച്ചേൽപ്പിച്ചിരിക്കുമ്പോൾ അടിമകൾ ഇങ്ങനെ പറയേണ്ടത് തൃപ്പാദങ്ങൾ. അതെല്ലായിരുന്നു, രാജാവായാലും അങ്ങനെയുണ്ട്, ഗുരുവായാലും അങ്ങനെയുണ്ട്. അല്ല, ഗുരുവിനോട് മാത്രം കാണിച്ച ഒരു ഭക്തി വിശ്വാസമൊന്നും ഈ തൃപ്പാദങ്ങൾ എന്നുള്ള പ്രയോഗം പൊതു രീതിയായിരുന്നു അന്നത്തെ. അപ്പൊ അന്ന് ഈ മെമ്മോറിയൽ കൊടുത്തവർ ആത്മാർത്ഥ എവിടെയാണോ പറഞ്ഞത് തൃപ്പാദങ്ങൾ. ഡോക്ടർ പ്രത്യുനെ പോലെ ഉള്ളവരാണ്, അവിടെ നിന്ന് ഉടനെ ലേശം പോലും അങ്ങനെ ഒരു മനോഭാവമേ കാണത്തില്ല. പക്ഷെ എഴുതുമ്പോഴും പറയുമ്പോഴും എന്തേ പറയാവൂ, തൃപ്പാദങ്ങൾ തൃപ്പാദങ്ങൾ എന്നേ പറയാവൂ. ഇല്ലെങ്കിൽ അത് എഴുതിയെന്ന് അകത്തു പോകും. ഉത്പാദങ്ങൾ അടിയങ്ങൾ കനിവുണ്ടായി. ജനാധിപത്യം അല്ല, രാജാധിപത്യത്തിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അടിമകളാണ്. അതിന്റെ ഒരു ഭാഗമായാണ് ഈ നമ്മൾ വലുതെന്ന് തോന്നുന്നവരെയൊക്കെ അങ്ങനെ ഒരു എന്താണ് അതിര് കടന്ന ബഹുമാനം പ്രകടിപ്പിക്കുക. അതൊക്കെ അന്നത്തെ ഒരു രീതിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് സഹോദരനയ്യപ്പന്റെ നിലപാട്. സഹോദരനയ്യപ്പൻ തൃപ്പാദങ്ങളെന്ന് പറഞ്ഞു ഇന്ത്യ ഇല്ല എന്നുള്ള തന്നെ വിഷയം, സഹോദരനയ്യപ്പന്റെ മനോഭാവം അതിനെക്കുറിച്ച് ഞാൻ പറയും. മനോഭാവം എന്ന് വെച്ചാൽ വളരെ പുരോഗമനപരവും ആധുനികവുമായിരുന്നു കാഴ്ചപ്പാട്. ഗുരുവിനെ അംഗീകരിക്കുമ്പോൾ തന്നെ, ഗുരുവിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുമ്പോൾ തന്നെ അങ്ങനെയൊരു കാഴ്ചപ്പാട്. അങ്ങനെ അല്ല വേണ്ടത് എന്നും തിരിച്ച് അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ടാകാം, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ കാലം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കണം. നാളെ എന്താണ് ഈ പറയുന്ന ദർശനങ്ങളുടെ പേരിലോ അതിന്റെയും പേരിലായിരിക്കില്ല. കാരണം ഈ ദർശനങ്ങളൊന്നും പുതുമയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അദ്വൈതം അതിനെന്തെങ്കിലും പുതുമയാണ്? അതൊക്കെ നൂറ്റാണ്ടുകളായി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ആൾക്കാരിങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അതിനൊന്നും പുതുമയൊന്നുമില്ല. പിന്നെ ഗുരു അതിനൊക്കെ ചില നൂതനമായ ആശയങ്ങൾ കൊണ്ടുവന്നു, അതുകൊണ്ടുള്ള പുതുമയാണ്. പരോപകാരം എന്ന് പറയുന്നത് ഗുരു കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെയുള്ള ചില പുതിയ ആശയങ്ങളുണ്ട്, അതിലൂടെ ഗുരു കയറ്റി അതിനൊന്ന് പുതുക്കിയെടുത്തു എന്നുള്ളത്. അതൊക്കെ അതില്ലാതെയും പറയാം, അദ്വൈതം ഇല്ലെങ്കിലും പറയാം, പരോപകാരം ചെയ്യണം. ക്രിസ്തുമതം പറഞ്ഞിട്ടില്ലേ പരോപകാരം ചെയ്യണം, മുസ്ലിങ്ങൾ പറഞ്ഞിട്ടില്ലേ സക്കാത്ത് കൊടുക്കണം, അവരൊക്കെ അദ്വൈതികളാണ്. കുറെയൊക്കെ അവർ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ പേരുമല്ല എന്ന് പറയുന്നു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സയൻസിന്റെ വളർച്ചയിൽ ദർശനങ്ങളൊക്കെ കുറച്ച് മാറി നിൽക്കേണ്ടി വരും, അതിൻ്റെ പ്രാധാന്യം കുറയും. പിന്നെ സയൻസിന്റെ ദർശനമാണ് വരുന്നത്. അതായത് ഈ ദർശനങ്ങളെന്ന് പറയുന്നത് ഇവിടെ 10-2000 വർഷമായിട്ടുണ്ട്. സയൻസ് എന്ന് പറയുന്നത് 500 വർഷം കൊണ്ടേ അതിന്റെ വളർച്ച, ഒരു 500 വർഷം. അങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പിന്നെ ദർശനങ്ങൾക്ക് വളർച്ചയില്ലാതെ. ഇപ്പോൾ ആൾക്കാർ പഠിക്കുന്നത് ഫിലോസഫി ഓഫ് ഫിസിക്സ്, ഫിലോസഫി ഓഫ് കെമിസ്ട്രി, ഇതൊക്കെ പഠിക്കുന്നത്. അതിന്റെ ദർശനങ്ങളാണ് പഠിക്കുന്നത്. അതിനൊരു ദർശനം എന്ന് വെച്ചാൽ അതിന്റെ ആവിഷ്കാരങ്ങളും പ്രയോഗങ്ങളും ഒക്കെ എങ്ങനെ വേണം, അത് മനുഷ്യ നന്മയെ കേന്ദ്രീകൃതമായി വരണം എന്നുള്ള രീതിയിൽ അങ്ങനെയായിപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഗുരുവിന്റെ കാഴ്ചപ്പാട് പ്രവർത്തനങ്ങൾ അതിന്റെ പേരിൽ ഗുരുവെന്ന് സ്മരിക്കപ്പെടും. കാരണം സമൂഹം കുറച്ച് വൈമനസ്യത്തോടെ ആണെങ്കിലും കുറേശ്ശെ കുറേശ്ശെ ഗുരുവിനെങ്ങനെ സംശീകരിക്കുന്നുണ്ട് സമൂഹം. അതാണ് ശരി. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിൽ നിന്ന് വലിച്ചു പിടിക്കുന്നത്. ഗുരു ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞ് വരച്ചു പിടിക്കുന്ന അതുകൊണ്ടാണ്. അപ്പോൾ രണ്ടുപേർക്കും അറിയാം ഗുരുവിനെന്തോ മൂല്യമുള്ള കാര്യങ്ങളുണ്ട്, രണ്ടു കൂട്ടർക്കും അറിയാം. അതുകൊണ്ടാണ് അവർക്ക് അനുകൂലമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഞങ്ങളുടെ വോട്ടിന് അത് അനുകൂലമാകുമെങ്കിൽ വോട്ടേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവരെ സംബന്ധിച്ച് വോട്ട് കിട്ടുക, അധികാരത്തിൽ വരിക, അതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ വെക്കണം. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ കാലത്തിൽ ഗുരു പറഞ്ഞ പല വിഷയങ്ങളും വളരെ പ്രസക്തമായ കാര്യങ്ങൾ ഇന്നുമുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ സമയം. അപ്പോൾ അവിടെയൊക്കെ ശിവരിയുടെ നിലപാട് എന്താണെന്ന് പറയേണ്ടതാണ്. അത് പറയുന്നുണ്ടായിരുന്നെങ്കിൽ വിരോധം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ ആരും വിരോധിക്കേണ്ട കാര്യമില്ല. അത് മറ്റൊരാൾക്ക് എതിരാകത്തക്ക രീതിയിൽ പറയാതിരുന്നാണ് ബോധപൂർവം. അത് എതിരാകുന്ന ഇപ്പോഴാണോ? എങ്ങനെ ഒരു രാഷ്ട്രീയ ചേരിയിൽ നിന്നുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയത്തിനെതിരായ രീതി പ്രവർത്തിക്കുമ്പോഴാണ് എതിർ വരുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ ചേരിയിൽ നിൽക്കാതെ നിൽക്കുകയാണെങ്കിൽ ഗുരുവിന്റെ കാഴ്ചപ്പാട് പറഞ്ഞ ആരും അത് സ്വാധീനിക്കുന്ന എനിക്ക് തോന്നുന്നു ഇന്ന് അതിന് സ്വാധീനിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു ബോധ്യം അങ്ങനെയാണ് പറയേണ്ടതാണ്. അല്ലാതെ ഈ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, വിശദീകരിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ആ ഈ വാക്കിന്റെ അർത്ഥം വന്നപ്പോഴും അങ്ങോട്ട് പോയി. പിന്നെ നിങ്ങളുടെ നോട്ടീസ് കുളമ്പ് രോഗവും പ്രതിരോധവും അല്ല ഇതാരെങ്കിലും ഇതൊന്ന് കറക്റ്റ് ചെയ്ത് പറയാൻ വേണമല്ലോ. എങ്ങനെ അതിപ്പോ ഈ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് മദ്യമല്ല. ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കള്ള് കള്ളായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കള്ളല്ല, ലഹരിയാണ്. ലഹരിക്ക് കള്ള് വേണമെന്നില്ല, ലഹരിയാണ് ഏറ്റവും വലിയ വിഷയം. ആ ലഹരിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിയമപരമായ മാർഗങ്ങളുണ്ട്, മറ്റൊന്ന് ബോധവൽക്കരണത്തിനുണ്ട്. അപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്താണ് ഗുരുവിന്റെ അനുയായികൾ ബോധവൽക്കരണത്തിലൂടെ ലഹരിക്കെതിരായി പോകുന്നത്. ഗുരു വാസവത്തി അന്ന് പറഞ്ഞതും ഈ മദ്യത്തിന്റെ ദുരന്തങ്ങൾ, മദ്യനിർമ്മാണം തൊഴിലായി എടുക്കുക, അതുകൊണ്ട് വരുന്ന അപ്പോൾ അതിന് അന്നിപ്പോ ഈഴവരുടെ ഇടയിൽ തന്നെ മദ്യം നിർമ്മാണം ഒരു തൊഴിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ്, അവർക്ക് പിന്നെ വിദ്യാഭ്യാസം അവർ ഉപേക്ഷിക്കുകയാണ്. കുട്ടികൾക്ക് തന്നെ ചെത്താൻ പഠിപ്പിക്കും. നിങ്ങൾ ജി വിവേകാനന്ദന്റെ കള്ളം എന്ന് പറയുന്ന ഒരു നോവൽ വായിച്ചിട്ടുണ്ട് ആരെങ്കിലും? വായിച്ചു, വളരെ മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. 8-ലോ 9-ലോ പഠിക്കുന്ന സമയം ക്ലാസ് പഠിക്കുന്നു. അന്നത്തെ ഒരു ശരിയായ ഒരു ചിത്രം അതിനാണ്. അപ്പൊ മദ്യത്തെ ഗുരു പ്രധാനമായി എതിർക്കുന്ന വിദ്യാഭ്യാസത്തിന് തടസ്സം വരുന്നു, കുട്ടികളെല്ലാം ഇത് ചെത്താൻ പോകും. ലഹരി മനുഷ്യർക്ക് ആവശ്യമാണ്. അപ്പൊ അതിന് ഒരുപാട് ദുരന്ത ഫലങ്ങളുണ്ടായിരുന്നു. ലഹരി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ലഹരി പിടികൂടുന്നതിന് ഏറ്റവും ഇളം തലമുറയാണ്. സ്കൂളുകളിലാണെന്ന് ലഹരി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ തലത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളുകളിലെല്ലാം ഇങ്ങനെ ബോധവൽക്കരണ ക്ലാസ്സുകൾ വയ്ക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അവർ ഡി അഡിക്ഷൻ സെന്ററുകൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇപ്പോൾ മദ്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് അനുവദിച്ച ലഹരിയാണ്. ഈ പറയുന്ന സ്കൂളിലും അവിടെയും ഇവിടെയും നടക്കുന്ന ലഹരി എന്ന് പറയുന്നത് വളരെ കൂടിയ സാധനങ്ങളാണ്. ഒറ്റ ഡോസ് അടിച്ചാൽ മനുഷ്യന്റെ ബ്രെയിൻ തകർന്നു പോകുന്ന സാധനങ്ങളാണ്. അപ്പൊ അതപ്പോ ലഹരിയാണ് ഏറ്റവും വലിയ ഇത്. അതിനെതിരായിട്ട് താഴെത്തട്ടിൽ പോയി ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്താൻ കഴിഞ്ഞാൽ ആര്? അതിന് സന്യാസിമാർ കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ സന്യാസിമാർ വെള്ളം പിടിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതിന് വേറൊരു പ്രശ്നം. എല്ലാവരും ഇല്ല, ഏതെങ്കിലും ഒരാളെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റും. ഒരുത്തനെങ്കിലും വെള്ളം അടിക്കാൻ തുടങ്ങിയ ധർമ്മസംഘത്തിന്റെ അംഗം. ഇത് ഞാൻ പരസ്യമായി പറയുന്നതല്ല, സുകുമാർ അഴികൂടെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല മുമ്പ്, എന്നോട് പറഞ്ഞത് പന്മനയിൽ വന്നുകൂടെ വെച്ച് എന്നോട് പറഞ്ഞു. അപ്പൊ അവിടെ അത് തന്നെ മാറ്റം വരുത്തണം. പിന്നെ അത് ഇപ്പൊ ഒരാൾക്ക് കുടിക്കണമെന്ന് തോന്നിയ ഒരുത്തം മതി, ഒരുപാടൊന്നും വേണ്ട. അതിന് ന്യായീകരണം കണ്ടെത്താൻ പറ്റും, പല ന്യായീകരണങ്ങളും കണ്ടെത്താൻ പറ്റും. അവൻ ചോദിക്കും, ഹോമിയോ മരുന്നിന് സ്പിരിറ്റ് ഇല്ലേ? നിങ്ങൾ ഹോമിയോ മരുന്ന് കഴിക്കുന്നില്ലേ? അപ്പൊ സ്പിരിറ്റ് ഉള്ളിൽ പോകുന്നില്ലേ? ചുമയ്ക്കുള്ള മരുന്നിന് കഞ്ചാവ് ചേർക്കുന്നുണ്ട്, ഉള്ളി പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഓരോരോ ന്യായീകരണങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സ്വാമിമാരുടെ കാര്യമൊന്നും മിണ്ടത്തില്ല അവർ. ഇതൊന്നും അല്ല വിഷയം, അവർ ഗൗരവമായി ചർച്ച ചെയ്യുന്ന വേറെ വിഷയങ്ങളാണ്. പിന്നെ അതിനൊക്കെ കൽപ്പുള്ള സ്വാമിമാരും ഇല്ല, അങ്ങനെയുള്ള ശരിയായ രീതിയിൽ ഇറങ്ങി ബോധവൽക്കരണം നടത്തുന്നതിന് ശേഷിയുള്ള ആൾക്കാരും ഇല്ല. അത് മറ്റൊരു വിഷയമാണ്. ഇല്ലെങ്കിലും അതിനൊക്കെ ഒരു സപ്പോർട്ട്, അതിന് കഴിവുള്ള ആൾക്കാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാം, അതൊക്കെയാണ്. അപ്പോ ലഹരിക്കെതിരായ ഒരു ബോധവൽക്കരണം. പിന്നെ സർക്കാർ ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി, മദ്യവും, ഇത് രണ്ടേ ഉള്ള കൂടെ വരുമാന മാർഗം, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഈ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരിതിന്റെ രണ്ടിനെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ സർക്കാരിന്റെ നിലപാട് അത് അവർ മാറ്റത്തില്ല. അതിന് ബീഹാറിൽ ശക്തമായ മദ്യനിരോധനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ശക്തമായി. ഇതുപോലെയൊന്നുമല്ല നിതീഷ് കുമാർ, എന്നിട്ട് വേണം അവിടെ ജയിച്ചത്. പക്ഷെ ചിലപ്പോൾ അത് ദോഷമായിട്ടും വരാം, ചിലപ്പോൾ ഭരണം പോയെന്ന് വരാം, അറിയത്തില്ല, അത് കണ്ടറിയണം. പക്ഷെ അങ്ങനെയൊക്കെ നടപ്പിലാക്കുന്ന ആൾക്കാരുണ്ട് ശക്തമായ രീതിയിൽ. അതുകൊണ്ട് ഇവിടെ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ സർക്കാർ നടക്കുന്നുണ്ടെങ്കിൽ മദ്യം വിൽക്കാതെ പൈസയില്ല, മദ്യ നിരോധനത്തിന്. പക്ഷെ ലഹരിക്കെതിരായിട്ടെങ്കിലും ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ നടത്തണം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ നിന്ന് ഗുരു പറഞ്ഞതനുസരിച്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടത്. ഗുരു ജീവിതകാലം മുഴുവൻ ഗുരു അരുത് എന്ന് ശക്തമായി പറഞ്ഞ ഒരു കാര്യമാണ് മതി. ബാക്കി എല്ലാത്തിനോടും ഗുരു കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, ഇതിനോടൊരു കോംപ്രമൈസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കാരിപ്പോൾ എന്താ ചെയ്യുന്നത്, ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നു, ടെക്നോ പാർക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോലും മദ്യം അവിടെ കൊണ്ടെത്തിക്കുകയാണ് കുടിക്കാൻ. അപ്പോൾ അത് അപകടം തന്നെയാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെതിരെ ശബ്ദമുയർത്തിയിട്ട് ഉയർത്താനുള്ള ശേഷിയൊന്നും സന്യാസിമാർക്കോ അനുയായികൾക്കോ ഒന്നും ഇല്ല, നടക്കുന്ന കാര്യമാണ്. പക്ഷെ ലഹരിക്കെതിരായി ബോധവൽക്കരണം നടത്തിയ സർക്കാർ സർക്കാർ ചെയ്യുന്നുണ്ട്. ഒരു വശത്തൂടെ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കും, വേറൊരു വശത്തൂടെ ബോധവൽക്കരണം നടത്തും. അപ്പോ ഇതൊക്കെയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തത്. സന്യാസിമാർക്ക് നേരിട്ടോ പരോക്ഷമായിട്ടോ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുമെങ്കിൽ അതൊക്കെ നല്ലതാണ്, അതിനുള്ള ശേഷിയുള്ള സന്യാസിമാരുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഒരു കുറേയൊക്കെ സമ്പാദിച്ചു തന്നിട്ടുണ്ട്, അതൊക്കെ കൃഷി ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ച് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിയിരിക്കുക. കൃഷി വിവരക്ഷ വാണിജ്യത്തിലൊക്കെ ഒതുങ്ങിക്കൂടി കഴിച്ച്, ഇതൊന്നും പറയാൻ പോണ്ട കാര്യം. ശരി.